യഥാവിഷവൃക്ഷോഭി സംവർദ്ധ്യ സ്വയം ചേത്തും അസാമ്പ്രതം. സാമ്പ്രതം ഇത്യസ്യ ഹി യുജ്യതെ ഇത്യർത്ഥഃ. അഭിധാനം ഉക്തിഹി തിങ്കൃത്തദ്ധിത സമാസേഹി. ഇത്യസ്യ വ്യാഖ്യാനം തിങ്ങ അഭിധാനം ഇത്യസ്യ ദൃഷ്ടാന്തം ഹരി സേവ്യതേ. തിങ്ങ അഭിധാനം ഇത്യസ്യ സ്ഥാനെ തിങ് ഇത്യേവ ഉക്തം. ഉദാഹരണസൂചനായ ഏവം അവിഭക്തിക നിർദ്ദേശ കൃതഃ. തിങ്ങ അഭിധാനം ഇത്യസ്യ സ്ഥാനെ തിങ് ഇത്യുക്തം. ഉദാഹരണം അനന്തരം വർത്തതെ ഹരി സേവ്യതേ. ലക്ഷ്മ്യ ഹരി സേവ്യത്തെ. അത്ര ലക്ഷ്മി കർത്രി ഭവതി, ഹരി കർമ്മ. സേവ്യത്തെ ഇതി സെവൃ സേവായാം ഇത്യസ്മാത് കർമ്മണി ലകാര കേന സൂത്രേണ ലകർമ്മണി ച ഭാവേ ച കർമ്മകേഭ്യ ഇതനേന സകർമ്മക സെവൃദ്ധാതോ കർമ്മണി ലകാര സേവ്യതേ. കർമ്മണി ലകാരേ കൃതേ ആത്മനേപദം കേന ഭാവകർമ്മണോ ആത്മനിമിത്തം സർവധാതുവേ സേവ്യതേ ഇതി സിദ്ധ്യതി. അത്ര തിങ്ങ കർമ്മണഃ ഉക്തത്വാ ഉക്തേ പ്രഥമ ഇതി വാർത്തികാനുസാരേണ കർമ്മണി പ്രഥമ സിദ്ധ്യതി. അതഃ ഹരിഃ ഭക്തേന ഇത്യത്ര കർത്തൂര അനുക്തത്വാ തൃതീയ ജ്ഞാന സൂത്രേണ കർത്തൃകർമ്മണോ തൃതീയ ഇത്യനേന തൃതീയ. അത്ര അഭീതസ്യ ഉദാഹരണം ദത്തം ഹരിഃ ഇതി സേവ്യതേ ഇതി അഭീതേ സതി പ്രഥമായ ഉദാഹരണം ഹരിഃ ഇതി. കർമ്മണി പ്രത്യേകൃതേ സേവ്യതേ ഇതി ഭവതി അഭീതസ്യ ഉദാഹരണം. അത്ര കാരകപ്രകരണേ പ്രക്രിയദ്വയം സമാലോച്യ സൂത്രാണി ഉദാഹരണാനി ച നിർദ്ദിഷ്ടാനി. പ്രഥമാധ്യായ ചതുർത്ഥപാദേ കാരകേ കാരകാധികാര വർത്തതെ. അത്ര കാരകേത്യധികൃത്യ അപാദാന അപാദാനാദി കാരകാണി വിഹിതാനി തത്പ്രയോജകോ ഹേതുശ്ച ഇതി യാവത്. അത്ര കാരകാധികാര ചതുർത്ഥപാദേ പ്രഥമാധ്യായ അനന്തരം ദ്വിതീയാധ്യായ തൃതീയപാദേ പ്രഥമസൂത്രാത് ആരംഭ്യ പാദ സമാപ്തി പര്യന്തം അനഭിതേ അനഭിതാധികാര അനഭിതാധികാരെ ദ്വിതീയാദി പ്രത്യയവീത ഏവം സതി അത്ര അസ്മിൻ പ്രകരണേ സിദ്ധാന്തവുമധ്യം കാരകപ്രകരണേ അധികാരദ്വയമേകീകൃത്യ കാരകാണാം പ്രത്യാനാം ച വിധാനം കൃതം. അപാദാനാദി കാരകാണി നിർദ്ദിഷ്ടാനി തത്ര ധ്രൂം അപായേ അപാദാനം ഇത്യാദി. കാരകം കാരകം കാരകം നാമ കാരകാണാം വ്യാഖ്യാനമേവ അപാദാനം ഇത്യസ്യ കോവർത്ഥ തസ്യ വ്യാഖ്യാനം. കാരകം ഭിന്നം വർത്തതേ വിഭക്തിനാമ പ്രഥമ ദ്വിതീയാദയ വിഭക്തയെ സന്തി അപാദാനാദി കാരകവിഷയെ വിഭക്തീനാം നിർദ്ദേശ കൃത വിഭക്തയഃ വിഹിതാഃ അത്ര അപാദാനാദയഃ പ്രഥമാദയഃ വിഭക്തയഃ യമനോർ ഭേദഃ വർത്തതേ. കാരകം വിഭക്തിയർത്ഥ ഇത്യവി വക്തും ശക്യം എന്തു മുഖ്യതയാ കസ്മാത് അത്ര അതേവ പൂർവമുക്തം അത്ര വിഭക്തീനാം കാരകാണാം ച പ്രക്രിയാത്ര നിർദ്ദിഷ്ട അപാദാന യഥാ ചോരാത് വിവേദി ഇത്യത്ര ചോരശബ്ദസ്യ അപാദാനത്വം തത്രൈവ പഞ്ചമി വിഹിത കസ്മിന്നർത്ഥെ അപാദാനാർത്ഥി അതഃ വിഭക്തിയർത്ഥ ഇത്യവി വക്തും ശക്യം എന്തു മുഖ്യതയാ കാരകമേവ വിഭക്തീനാം ബഹൂനി അർത്ഥാനി സന്തി വചനം സംഖ്യ ഇത്യാദിയുമൊക്കെ വിഭക്തിയർത്ഥയേവ കാരകാണാം വിശേഷ അർത്ഥ നിർദ്ദിഷ്ട അത്ര അസ്മിൻ പ്രകാരക അധികാരി സർവത്ര വിഭക്തിഷു കാരകത്വം നാസ്തി യഥാ ഷഷ്ടി വിഭക്തി ഭവതി കിന്തു തത്ര കാരകത്വം നാസ്തി കേവല വിഭക്തിരേവ ഷഷ്ടി തത്ര കാരകാതിരിക്തം സംബന്ധാർത്ഥകം ഭവതി അന്യത്ര ദ്വിതീയാദിഷു കർമ്മ കാരകേ ദ്വിതീയ ഇതി വദതി. അതഹ കാരകത്വമേവ അത്ര മുഖ്യതയാ നിർദ്ദിഷ്ടം. വ്യക്തിയർത്ഥ ഇത്യവി വക്തവിശക്യം. ഹരി സേവിത്യത്ര തിങ് പ്രത്യേന കർമ്മ ഉക്തം ഉക്തേ പ്രഥമ ഇതി ന്യായേന ഹരിശബ്ദാ പ്രഥമാ ഭവതി അതഃ ഹരി സേവ്യതേ ഭക്തേന ഇതി ഭവതി. ഇതം തിങ് അഭിധാനസ്യ ഉദാഹരണം. അനന്തരം കൃത് കൃത് ഇത്യവി അവിഭക്തി നിർദ്ദേശ ഉദാഹരണത്വ സൂചനായ കൃത അഭിധാനം ഇതി അസ്യ അർത്ഥ. കൃത് പ്രത്യേന അഭിധാനം ലക്ഷ്മ്യ സേവിത അസ്മിൻ സ്ഥലേവി സേവ്രസേവായാം ഇതി ധാതു തതഃ ഭൂതേ കർമ്മണി നിഷ്ഠ സേവിത ഇതി ഭവതി. ഹരിഹി ലക്ഷ്മ്യ സേവിത ഇത്യർത്ഥ. അത്ര ലക്ഷ്മ്യ ഇത്യത്ര കർത്തരി തൃതീയ അത്ര കർമ്മ ഭവതി ഹരി അത്ര കർമ്മനിഷ്ഠ അത നിഷ്ഠാപ്രത്യേന ഹരി ഉക്ത കർമ്മ ഉക്തം ഉക്തേ പ്രഥമ ഇതി വാർത്തികേന അത്ര പ്രഥമ. അത്രാപി അഭിധാനസ്യ ദൃഷ്ടാന്ത വിശേഷ കൃത അഭിധാനം ഇതി. പൂർവത്ര ഹരിഹി സേവ്യത്തെ ഇത്യത്ര ലക്ഷ്മി ഹരിം സേവത ഇത്യർത്ഥ. കർമ്മണ്യപി ഏവമേവ അർത്ഥ. വൈയാകരണ മതാനുസാരേണ പ്രയോഗദ്വയേപി ഏകമേവ അർത്ഥ. അത്ര അർത്ഥഭേദവും നാസ്തി. ഹരിം സേവതേ ഇത്യസ്യ ഹരി സേവ്യതേ ഇത്യേവ അർത്ഥ. അർത്ഥഭേദോ നാസ്തി. നൈയായികമത്തെ ഭേദോ വർത്തത. വൈയാകരണേഹി പ്രഥമാന്ത മുഖ്യ വിശേഷിക ശബ്ദബോധ ശബ്ദബോധ സ്വീകൃത. നൈയായികേഹി വ്യാപാര മുഖ്യ വിശേഷിക ശബ്ദബോധ സ്വീകൃത. അതഃ ഹരി സെവിദെ ഇത്യത്ര ഭക്തനിഷ്ഠ വ്യാപാരദ്വാര ഭജനാദി വ്യാപാരദ്വാര ഹരോ പ്രീതി തുഷ്ടി ജായത്തെ. അത് ഹരിഹി പ്രീതേരാധാരോ ഭവതി. അത് പ്രീതി ഹരിനിഷ്ഠ ഭവതി. ഹരിനിഷ്ഠ പ്രീതി അനുകൂല വ്യാപാര ഭക്തേ വർത്തത. വ്യാപാര ഭജനാധികം നൈയായിക മതാനുസാരേണ വ്യാപാര അനുകൂല കൃതി ഭക്തേ ജാത. അത ഹരിനിഷ്ഠ പ്രീത്യനുകൂല കൃതി ആശ്രയോ ഭവതി ഭക്തഃ. അത ഹരിനിഷ്ഠ പ്രീത്യനുകൂല കൃതി ആശ്രയോ ഭക്തഃ ഇതി അർത്ഥ സിദ്ധി. ഭക്തഃ ഹരിം ഭജതി ഇത്യത്ര. ഭക്തേന ഹരി സേവേതി ഇത്യത്ര അർത്ഥഭേദോ ഭവതി. തത്ര ഭക്തനിഷ്ഠ കൃതിജന്യ പ്രീത്യാശ്രയഃ ഹരി ഇത്യർത്ഥ സിദ്ധ്യതി. ഉഭയത്രാവി പ്രഥമാന്തസ്യ മുഖ്യത്വം. പൂർവത്ര ദേവദത്തഃ ഇതി പ്രഥമാന്തസ്യ മുഖ്യത്വം. അന്യത്ര ഹരീരിതി പ്രഥമാന്തസ്യ മുഖ്യത്വം. അതഃ പ്രഥമാന്ത മുഖ്യവിശേഷിക ശബ്ദബോധ നൈയായികൈ അംഗീക്രിയതെ. അർത്ഥഭേദോവി വർത്തത. വ്യാകരണ മതാനുസാരേണ അർത്ഥഭേദോ നസ്തി. തത്പൂർവമുക്തം കർത്തൃനിഷ്ഠ പൂജനാദി വ്യാപാര പ്രയോജ്യ തുഷ്ടിരൂപ ഫലാശ്രയ ഹരി ഇത്യേവ ഉഭയത്ര അർത്ഥവസിദ്ധി. വൈയാകരണമതേ ഭേദോ അർത്ഥഭേദോ വർത്തതേ. ഭാവപ്രധാനം ആഖ്യാതം സത്വപ്രധാനാനി നാമാനി ഇതി യാസ്ക വചനാനുസാരേണ അസ്യ വ്യാഖ്യാനം ഭവതി. ലക്ഷ്മ്യ സേവിത ഇത്യത്ര അത്ര തിങ്ങന്തേനന ആഖ്യാതന ഉക്ത സേവിത ഇത്യത്ര നിഷ്ഠാപ്രത്യാന്തത്വാത് അത്ര ആഖ്യാതേന ഉക്തം. ആഖ്യാതം ഇത്യുക്തി തിങ് തിങ്ങ ന ഉക്തി അത്ര അത്ര പ്രാതിപദികേന ഉക്തി സേവിതഃ ഇതി സേവിത പ്രാതിപദിക പ്രഥമായ സേവിതഃ ഇതി സിദ്ധ്യതി. പ്രാതിപദികേന ഉക്തേ സതി പ്രഥമാന്ത മുഖ്യ വിശേഷക ശബ്ദബോധ ഏവ ഉഭയസമ്മതം ഉഭയസമ്മതത്വേന സ്വീകൃത നൈയായികാനാം വൈയാകരണാനാം അയമേവ അഭിപ്രായ പ്രാതിപദിക സ്ഥലെ പ്രഥമാന്ത മുഖ്യ വിശേഷക ശബ്ദബോധ ഏവ തിങ്ങാവിധാനെ തത്ര മതഭേദോ വർത്തത ഹരിസേവിധി തത്ര തിങ്ങാവിധാനം പോലെ അധ അത്ര മതഭേദോ വർത്തത ഇന്നു ലക്ഷ്മിയ സേവത ഇത്യത്ര പ്രാതിപദികേന വിധാനം അധ അത്ര പ്രഥമാന്ത മുഖ്യ വിശേഷക ശബ്ദ ബോധ സർവീരംഗീകൃത അത്രാവി ഹരേ ഉക്തത്വാത് പ്രഥമ ലക്ഷ്മിയ സേവിത ഹരീതി തദ്ധിതേന അഭിധാനസ്യ ഉദാഹരണം അനന്തരം ഭക്ഷ്യതി തദ്ധിതൈതി ശതേന ക്രീത ശക്തിഹ അർഹിയ അധികാരേ ശതാച ടൻ യതോ അശതോ ഇതി സൂത്രേണ ശതേന ക്രീത ഇത്യർത്ഥേ ശതശബ്ദാത് യത് പ്രത്യയേ കൃതേ ശക്തിഹ ഇതി ഭവതി യഹ ക്രീതഃ സ ഭവതി ശക്തിഃ അതഃ ക്രയണസ്യ കർമ്മ അത്ര ഉക്തം ശതേന ക്രീതഃ ശക്തിഃ ഭവതി അശ്വഃ അതഃ അശ്വഃ അത്ര തദ്ധിതേന ഉക്തഃ ഉക്തേ സതി പ്രഥമാ സ്യാത് അതഃ ശതേന ക്രീതഃ ശക്തിഃ ഇത്യത്രാപി അശ്വസ്യ പ്രഥമ അശ്വസ്യ വിശേഷണം ഭവതി ശക്തിഹ ശതകർഷാപണാത് ക്രീതഃ അശ്വഃ ശക്തിഹ അത്ര തദ്ധിതേന ഉക്തത്വാത് പ്രഥമ ക്രയസ്യ കരണത്വ ശതേനേതി തൃതീയ പൂർവദേവാത്രാവി കർമ്മണഃ തദ്ധിതേന ഉക്തത്വാത് പ്രഥമ ഏവമേവ അനന്തരം സമാസ ഇതി വദതി സമാസ ഇത്യത്രാപി സമാസേന അഭിധാനസ്യ ഉദാഹരണം വക്ഷ്യതി ഇത്യർത്ഥ പ്രാപ്ത ആനന്ദോ യം സ പ്രാപ്താനന്ദ അത്ര കഹ പ്രാപ്നോതി പ്രാപ്താനന്ദ ഇത്യത്ര കഹ പ്രാപ്നോതി ആനന്ദ പ്രാപ്നോതി ആനന്ദകർത്തൃക പ്രാപ്തി അത്ര ഉച്യതേ ആനന്ദ കം പ്രാപ്നോതി ഇത്യസ്യ ദേവദത്തം പ്രാപ്നോതി ഇത്യർത്ഥ ആനന്ദ പ്രാപ്തികർത്താ ഭവതി കം ദേവദത്തം പ്രാപ്തഃ ആനന്ദഃ യം ആരെയാണോ ആനന്ദം പ്രാപിച്ചത് സഭവതി പ്രാപ്താനന്ദഃ ദേവദത്തഃ ഏമുപി വക്തി ശക്യ നമ്പതി അത്ര കർമ്മണി കർമ്മണ ഉക്തത്വ പ്രാപ്താനന്ദ ദേവദത്ത ഇത്യത്ര പ്രഥമ ഭവതി അത്ര പ്രാപ്ത ഇതി കർത്തരി നിഷ്ഠ അതേവ പ്രാപ്നോതീതി പ്രാപ്ത ഇതി സിദ്ധ്യതി പ്രാപ്നോതീതി ഭവതി പ്രാപ്ത ഗത്യർത്ഥകർമ്മ ശ്രീഷസി സ്ഥാസവസജന ജിരിപ്യസ്റ്റ കർത്തരി ഗത്യർത്ഥാദീനാം ധാതുവിനാം കർത്തരി കർമ്മണി ഭാവേച യഥായോഗ്യം പ്രത്യയ പ്രത്യയോ ഭവതി നിഷ്ഠ യഥാ ഗംഗാപ്രാപ്ത തേന ഗംഗാ പ്രാപ്ത ഇതിവ ഗംഗാം പ്രാപ്ത സ ഇത്യപി ഭവതി തേന ഗംഗാ പ്രാപ്ത ഏമേവ സഹ ഗംഗാം പ്രാപ്ത ഗംഗാം പ്രാപ്ത ഇത്യത്ര കർത്തരി നിഷ്ഠ തേന ഗംഗാ പ്രാപ്ത ഇത്യത്ര കർമ്മണി നിഷ്ഠ അത്ര കർത്തരി നിഷ്ഠ ഭവതി അതഃ പ്രാപ്നോതീതി പ്രാപ്ത ഇതി സിദ്ധ്യതി നിഷ്ഠ പൂർവം സ്യാത് പൂർവം സിദ്ധാന്തവും ഇതിയാം അതീതം നിഷ്ഠ പൂർവമേവ ഭവതി ഏഷ ഇത്യുക്തെ പ്രാപ്തഗംഗ ഇത്യുക്തെ യഹ ഗംഗാം പ്രാപ്തവാൻ ഗംഗാം പ്രാപ്ത ഏവമേവ യഹ ദേവദത്ത ഏവമപി വക്തും ശക്യം അത്ര പ്രാപ്ത ആനന്ദ ഇത്യത്ര പ്രാപ്തികർത്താ ഭവതി ആനന്ദഃ പ്രാപ്തികർമ്മീഭൂതഃ ദേവദത്തഃ അതഃ പ്രാപ്തഃ ആനന്ദഃ യം ഇത്യത്ര സമാസേന കർമ്മ ഉക്തം ഉക്തേ പ്രഥമ ഇതി പ്രാപ്താനന്ദഃ ദേവദത്തഃ ഇത്യത്ര പ്രഥമ ഭവതി പ്രാപ്ത ആനന്ദോ യം സപ്രാപ്ത ആനന്ദഃ ഇതി വിഗ്രഹേണ ജ്ഞാതവ്യം അർത്ഥഭേദോ നാസ്തി സമസ്തപദേ സമാനമേവ ബിന്ദു വിഗ്രഹേണ ഭേദ ശബ്ദബോധേ വൈലക്ഷണ്യമേവ അഭിധാനം ച പ്രായേണ ഇത്യുക്തം പ്രായേണ ഇത്യസ്യ വ്യാഖ്യാനം അനന്തരം ഭവതി ക്വചിത് നിപാതേന അഭിധാനം കൃത് തദ്ധിത തിങ്കൃത്തതിത സമാസാത് അധികം ക്വചിത് നിപയാതേന അഭി അഭിധാനം ഭവതി. തസ്യ ഉദാഹരണം യഥാ വൃഷവൃക്ഷോഭി സമ്പ്രദ്യ സ്വയം ചേത്തും അസാമ്പ്രതം. സാമ്പ്രതം ഇത്യസ്യ യുജ്യത ഇത്യർത്ഥഃ നന്യാസഹ സമാസേ കൃതേ ന സാമ്പ്രതം അസാമ്പ്രതമിതി ഭവതി. അത്ര വൃഷവൃക്ഷശബ്ദസ്യ യുജ്യത ഇത്യനേന അന്വേഹ സാമ്പ്രത ശബ്ദാർത്ഥസ്യ യുജ്യത ഇത്യനേന അർത്ഥ യുജ്യതേ കഹ യുജ്യതേ വൃഷവൃക്ഷ തത്രൈവ ന ഇതി കൃതേ ന യുജ്യതേ കഹ ന യുജ്യതേ വൃക്ഷവൃക്ഷ. അതായത് യുജ്യതേ ഇത്യസ്യ സാമ്പ്രത അസ്യ അർത്ഥത്വാത് വൃഷവൃക്ഷ ശബ്ദ സാമ്പ്രതേന ഉക്ത. ഏവം അത്ര വൃഷവൃക്ഷ ശബ്ദസ്യ സാമ്പ്രത അസാമ്പ്രത ശബ്ദേന അന്വയ കൃത നതു സമ്പ്രദ്യ ശബ്ദേന വ ചേത്തുമിതി ശബ്ദേന വ സമ്പ്രദ്യതി ശബ്ദേന അന്വയേ കൃതേ വൃഷവൃക്ഷ ഇത്യസ്യ സ്ഥാനേ വൃഷവൃക്ഷമിതി ഭവതി. ഏമേവ ചേത്തും ഇത്യനേന അന്വയേ അന്വയകരണേ അപി വൃഷവൃക്ഷം ചേത്തും വൃഷവൃക്ഷം സമ്മർദ്ധ്യ ഇത്യാദികം ഭവതി. എന്തു അത്ര സാമ്പ്രതശബ്ദേന സഹ അന്വയകൃതേ സാമ്പ്രതശബ്ദസ്യ യുജ്യതേ ഇത്യർത്ഥകത്വാത് തസ്യ കർമ്മീഭൂതസ്യ വൃഷവൃക്ഷശബ്ദസ്യ ഉക്തത്വാത് പ്രഥമേ കൃതേ വൃഷവൃക്ഷ ഇതി ഭവതി. ഇതി സമ്മർദ്ധ്യ ഇത്യനേന വാ ചേത്തും ഇത്യനേന വാ കരണേ വൃഷവൃക്ഷമിതി ഭവതി. അത്ര തസ്യ വൃഷവൃക്ഷം എവം തർഹി എവം പ്രയോഗം പ്രയോഗോ വിന ഭവതി. അത്ര ക്രിയാന്തരം നാസ്തി സാമ്പ്രതശബ്ദസ്യ അർത്ഥയേവ അത്ര വർത്തതേ ന യുജ്യതേ ഇതി. ആ ക്രിയാർത്ഥകശബ്ദഭവതി നിപാതവിഷയം മതദ്വയം വർത്തതെ നിപാതാനാം ദ്യോതകത്വം ഏവം വാചകത്വം ഇത്യപി. അത്ര വാചകത്വം സ്വീകൃത്യ ഏവം വ്യാഖ്യാനം കൃതം. വാചകത്വ പക്ഷേ സാമ്പ്രതശബ്ദസ്യ വാച്യോ ഭവതി യുജ്യതേ ഇതി. ദ്യോതകത്വപക്ഷേ അന്യപദസന്നിധാനേ തസ്യ അർത്ഥസ്യ ദ്യോതക ഭവതി നിപാതഃ. യഥാ ഉപസർഗയോഗേ ഉപസർഗാഃ ക്രിയാ അർത്ഥാനാം ദ്യോതകാഃ ഭവന്തി ഇതി വദതി ഏവമേവ. ഇന്ദു അത്ര വാചകത്വപക്ഷം സ്വീകൃതം പക്ഷദ്വയമപി വൈയാകരണ സമ്മതമേവ. അത്ര സാമ്പ്രതശബ്ദസ്യ അർത്ഥക ഭവതി യുജ്യതെ ഇതി. കേഷുചിത് സ്ഥലേഷു ദ്യോതകത്വം സ്വീകൃതം ദ്യോതകത്വപക്ഷേ അന്യശബ്ദ അന്യപദാർത്ഥസ്യ ദ്യോതക ഏവ ഭവതി കേവലം ദ്യോതക ഏവ ഭവതി നിപാതഃ. ആ അന്യ ശബ്ദസന്നിധു ഏവ ഏവം ഭവതി സ്വതന്ത്രരൂപേണ ഭവതി. അത്ര സാമ്പ്രതശബ്ദസ്യ സ്വതന്ത്ര രൂപേണ അർഹ സിദ്ധ്യതി യുജ്യതേ ഇതി. അത ഏവാത്രയുക്ത സാമ്പ്രതം ഇത്യസ്യ ഹി യുജ്യതേ ഇത്യർത്ഥഃ ഇതി. സാമ്പ്രതം എന്ന് പറയുന്നത് അർത്ഥമാണ് യുജ്യത എന്നുള്ളത്. അതൊരു നിപാതം, സ്വതന്ത്രമായ അർത്ഥമുള്ള ഒരു നിപാതം, ക്രിയാവിശേഷണമല്ല. നിപാതം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, എന്താണോ ചാതയോ അസത്വേ. ദ്രവ്യാർത്ഥ ചാതയോ നിപാത സപ്ഞാഹ. നിപാതാഹ ചാതുഷന്തർഭവതി സാമ്പ്രതം. അത് അസ്യ നിപാത സജ്ഞ അസ്യ അർത്ഥോ ഭവതി യുജ്യതേ ഇതി. തേന ഉക്തം ഭവതി ഭിക്ഷ ഇതി കർമ്മ. അത കർമ്മണ ഉക്തത്വാ പ്രഥമ. സാമ്പ്രത ശബ്ദേന ഭിക്ഷ ശബ്ദസ്യ അന്വയേ ഏവം ഭവതി അത്ര ഏവമേവ കൃത അന്വയ കൃത. അത ഭിക്ഷ അസാമ്പ്രതമിതി ഭവതി. സാമ്പ്രതം പദമാണ്, നിപാതം പദമാണ്, നിപാതം പദമാണ്, സുബന്ധമാണ്, അതുകൊണ്ട് പദമാണ്. അവ്യാദാപ്സുപ ഇത്യനേന സുപ ലോപേകൃതേ പ്രത്യലോപം പ്രത്യലോപേ പ്രത്യലോപമിതി അനേന സുബന്ധത്വാ പദത്വം. സർവത്ര അവ്യേഷയമേവ പദത്വം സിദ്ധ്യതി. ഏവം അത്ര തിങ്ങ കൃത തദ്ധിതേന സമാസൈശ്ച അഭിധാനസ്യ ദൃഷ്ടാന്താനി ഉക്താനി. ഇന്ന് അത്ര ഏവം പ്രയോഗം നാസ്തി, ശിഷ്ടപ്രയോഗാനുസാരേണേവ അത്ര വിചാരഃ ഭവതി.